നാലാം ദശകം. ത്വൽസമർച്ചന വിധിക്കു വേണ്ടതാം കൽപ്പനിക്കരുളുകൻ ദയാനിതേ സ്പഷ്ടം എട്ടുവിധ യോഗചര്യയാൽ പുഷ്ടമാക്കുവനിവൻ തവേപ്സിതം. ബ്രഹ്മചര്യ ദൃഢതാദിയാം യമം സ്നാനമാതി നിയമാവിശുദ്ധനായി പത്മമാതിയൊരു നൽ സുഖാസനാബദ്ധനാകുവനിവൻ ഭവൽപരൻ. ഓമിതി പ്രണവചിന്ത പൂണ്ടു ഞാൻ പ്രാണവായുവയടക്കി നിർമ്മലം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ വെടിഞ്ഞിന്ദിരാപതിയിൽ മാത്രമാക്കുവൻ. ആദ്യമേ തുമറിയാത്ത നിൻ വപുശൃംഖലൻ മതി നിറുത്തി നോക്കുവൻ. ഭക്തിയാർന്നു ഹൃദയാർദ്രഭാവമാർന്നു ഉദ്ഗമിക്കുമിവൻ അംഗ്രിദാസനായി. അഭ്യസിക്കുവൻ അനംഗസുന്ദരം വ്യക്തമംഗമവിടുത്ത വിഗ്രഹം. നിഷ്പ്രയാസമതു ചിന്ത ചെയ്തു ഞാൻ ധ്യാനയോഗരതനായി വാഴുവൻ. നിന്റെ ഈ സകളരൂപമൂർത്തു ഞാൻ നിസ്തുലാഭയിൽ മയങ്ങി വാഴവേ. നിത്യനിർമ്മല വിലോലരൂപമാം ത്വൽസ്വരൂപമതു ദൃശ്യമായി വരും. ത്വൽസമാസ്വദനരൂപിയായൊരീ സൽസമാധിയിലിരിക്കെ ഞാൻ വിഭോ വീണുവെങ്കിലുടനെ കരേറുവാനാണുഭാവമിക ധാരണാദിയാൽ. അഭ്യസിക്കെ അവിടുന്നു വന്നെനിക്കാൽപസൗഖ്യമരുളുന്ന വേളയിൽ മുക്തനായി ജഗതി സഞ്ചരിക്കുവിൻ ഭക്തിയോട് ശുഖനാരദോപമം. ത്വൽസമാധി വിജയത്തിൽ മുക്തനാമപ്പോഴേ അതു പതുക്കയായിടാം. യോഗ സംയമിത ജീവനാറിലും ചെല്ലുമാറരുളു മസ്സുഷുമ്നയിൽ. സ്ഥൂല സൂക്ഷ്മതനു വിട്ടു നിന്നിലേ ലാലസിച്ചിടുമവൻ നിരാഗ്രഹൻ. ലിംഗദേഹമതെടുത്തു കേവലം സംഖ്യയായ പരനും പുറപ്പെടും. അഗ്നി അപ്പകല് ശുക്ലപക്ഷമങ് ഉത്തരായണമിവയ്ക്കധീശരാൽ അർക്കമാർഗമതണഞ്ഞു ഭക്തിമാൻ ഉൾപ്രമോദമുടും എത്തും ആ ധ്രുവം. വാണു പിന്നെ മിഹിരാലയത്തിലശേഷവക്രത പന്നൻ പതിക്കവേ നിന്റെ ഭക്തനവിടം വെടിഞ്ഞു പോന്നെത്തിടുന്ന ജനിൽ മുമ്പു തന്നെയാം. അങ്ങ് നിൻപദമണഞ്ഞിരിപ്പവൻ പ്രാകൃതപ്രളയകാലമെത്തിയാൽ മുക്തനാം. അതിനു മുമ്പു തന്നെയാമി പ്രപഞ്ചമിത് വിട്ടുമാറുവൻ. ഭൂജലാനലമരുത്തു വിണ്ണുമാമായയും ദ്യുതിയുമേഴുമാർന്നതിൽ താൻ അണഞ്ഞ് അത് അതിൽ വാഴിലും സുഖം താനണഞ്ഞിടുമനാവൃതം പദം. അഗ്നിതൊട്ട് അവയിലാർന്ന ജീവനിൽ ഉൽഗതിക്കുതടം എൻ ജഗൽപദേ സച്ചിദാത്മക ഭവൽഗുണങ്ങൾ ഞാനുച്ചരിപ്പതനിലേശ പാഹിമാം.